അതൊക്കെ യുക്തി ഉണ്ടെങ്കിൽ പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. ഇത് രണ്ടും കൂടെ ഒരിക്കലും യോജിക്കത്തില്ല. അപ്പോ ക്രിസ്ത്യൻ തിയോളജി എന്ന് പറയുന്നത് അവർ എല്ലാം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കെട്ടിപ്പോക്കുന്നതാണ്. അപ്പോ ആത്യന്തികമായത് അവരുടെ വിശ്വാസമാണ്. ഏത് വിശ്വാസിയാണ്, ക്രിസ്തു ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാം അവരുടെ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ വേറെ ഒക്കെ ചോദ്യം ചെയ്യാമത്ത. ഈ അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ക്രിസ്തു കുരിശിൽ മരിക്കുന്നതിന് മുമ്പും മരിച്ചതിന് ശേഷം ഉയർത്തിയെഴുന്നതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്റെ നാമത്തിനും പിതാവിന്റെ നാമത്തിനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിനും സർവസൃഷ്ടികളോടും സർവജനങ്ങളോടും പോയി ഈ സുവിശേഷം പ്രസംഗിപ്പിക്കും. ഞാൻ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്കും കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കാൻ പറ്റും, മുടന്തന്മാരെ നടത്തിക്കാൻ പറ്റും, പിശാചുക്കളെ മാറ്റാൻ പറ്റും. എന്റെ നാമത്തിൽ അല്ലെങ്കിൽ പിതാവിന്റെ നാമത്തിൽ എല്ലാം നിങ്ങൾക്ക് സാധിക്കും എന്നാണ്. അതായത് ബൈബിളിൽ തന്നെ അപ്പോസ്തല പ്രവൃത്തികളെന്നും പറഞ്ഞു കുറേയുണ്ട്, ലേഖനങ്ങൾ കുറന്തീർക്കുള്ള എന്നൊക്കെ പറഞ്ഞ് ബൈബിളിന്റെ തുടർച്ച അനുബന്ധമായ കുറെ ഭാഗങ്ങളുണ്ട്. അതിലൊക്കെ പറയുന്ന ഈ പത്രോസിനെ പോലെയുള്ളവർ പോയി ക്രിസ്തു ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ടാണ്. പത്രോസ് സുവിശേഷ പ്രസംഗത്തിന് നടക്കുമ്പോൾ ഒരു മുടന്തനെ കൊണ്ട് എന്റെ കൈ പിടിച്ചിട്ട് നടക്കാൻ പറഞ്ഞു നടന്നു. ഇങ്ങനെയുള്ള അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്രിസ്തു ഇതൊക്കെ ക്രിസ്തുവിനോട് ചോദിക്കും, എന്തുകൊണ്ട് ഇവൻ അന്ധനായി ജനിച്ചു? ഇതവന്റെ പാപമാണോ അതവന്റെ പൂർവികന്മാരുടെ പാപം കൊണ്ടാണോ ഇവൻ അന്ധനായി ജനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് രണ്ടുമല്ല, അത് ദൈവത്തിനെ മഹത്വപ്പെടുത്താനാണ്. അപ്പോ എന്ന് പറയും. അപ്പോ ശിഷ്യന്മാര് ഒരു സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്, നീ നിന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തിയ അങ്ങനെയാണ്, നിനക്ക് നീ തന്നെ അയമുഖ്യ സാക്ഷി. അതും വലിയൊരു ആഴത്തിലുള്ള ഒരു ചിന്തയാണ് അവിടെ. അവൻ പറയല്ല, എന്റെ പിതാവ് എന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ഞാൻ പിതാവിനെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, ഈ അത്ഭുത കൃത്യങ്ങളെല്ലാം നടത്തുന്നത് സാക്ഷ്യമാണെന്ന്, മരിച്ചവനെ ഉയർത്തിയെഴുന്നേപ്പിച്ചതുമെല്ലാം. ക്രിസ്തു പറയുന്നത് എന്താണ്, ഞാൻ പിതാവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്നാ പറയുന്നു. എപ്പോഴും പറയുന്നതാണ് പിശാചുകളോട് കടന്നുപോകും, ഞാൻ പിതാവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അപ്പോ അങ്ങനെ പറയുമ്പോ പിശാചുകൾ പോകുന്നു. അപ്പോ അതെന്തായി, ദൈവത്തിന് സാക്ഷ്യമായി, തെളിവായി. സാക്ഷ്യം എന്ന് വെച്ചാൽ തെളിവ്. അപ്പോൾ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. അപ്പോൾ ക്രിസ്തു എന്തൊക്കെ ചെയ്തു, അത്ഭുത പ്രവൃത്തികളെല്ലാം ദൈവത്തിന് സാക്ഷ്യം എന്നാണെന്ന് വെച്ചാൽ അവിടുത്തെ അന്നത്തെ ആ ജനങ്ങളെ കൊണ്ട് ദൈവത്തിൽ വിശ്വസിപ്പിക്കാൻ വേണ്ടി ക്രിസ്തു ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ദൈവം സ്വന്തം പുത്രനെ ഇങ്ങോട്ട് അയച്ച് അങ്ങനെ ഈ ജനങ്ങളെയൊക്കെ ദൈവവിശ്വാസിയാക്കാൻ. പിന്നെ ക്രിസ്തു പറയുന്നത് എന്താണ്, ഞാൻ പറയുന്നതെല്ലാം ദൈവത്തിന്റെ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ എന്താണ്, ആദ്യം വചനമുണ്ടായിരുന്നു, ദൈവം വചനത്തോടുകൂടി ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പും വചനം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ പറയുന്ന സുവിശേഷം, ക്രിസ്തു പറയുന്ന ഉപദേശങ്ങളെല്ലാം ദൈവത്തോടുകൂടി തന്നെ മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ്. ഞാനും അവനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ്. നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പ് വന്ന പിതാക്കന്മാർക്കും മുമ്പേ ഞാൻ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന് ദൈവവചനം എന്ന് പറയുന്നത്. അപ്പൊ ഈ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ ചോദിക്കുക, ദൈവത്തിന്റെ വചനമെന്ന് ഇങ്ങനെ പറയാൻ പറ്റും? നീ നിനക്ക് സാക്ഷ്യം പറയുന്നു നീ ദൈവത്തിന്റെ മോനാണെന്ന്, നീ പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് അതിനെ സാക്ഷ്യപ്പെടുത്താനാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം കുറച്ച് ശിഷ്യന്മാരോട് പറയുന്നത് ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന മരത്തിനോട് ഇവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞാൽ ഈ മരം മാറി വേറെ സ്ഥലത്ത് പോയി നിൽക്കും. പേരസ് പറയുന്നുണ്ട്, നിനക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് മാറിപ്പോകാൻ പറഞ്ഞ് ഈ മല മാറിപ്പോയി വേറെടുത്തിരിക്കും. ഇങ്ങനെയൊക്കെ ശിഷ്യന്മാരോട് പറയുന്നു. അല്ലെ, ശിഷ്യന്മാർ ചോദിക്കും, നീ എങ്ങനെ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്? മരിച്ചവരെ എഴുന്നേൽപ്പിക്കുകവരെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ദൈവത്തിന്റെ മഹത്വത്തെ പ്രകാശിപ്പിക്കും. ഇത് ഈ പ്രവൃത്തികളെല്ലാം ദൈവത്തിന് സാക്ഷ്യമാണ്. പിൽക്കാലത്ത് ഹിന്ദുമതം ത്തിനൊന്നുമില്ലാത്തൊരു സവിശേഷത ഇതാണ്. കാരണം ഈ ക്രിസ്തുമതത്തിനും വ്യാപകമായി പ്രചരിക്കുന്നതിനുള്ള ഒരു കാരണം ഈ ദൈവ മഹത്വത്തിലുള്ള വിശ്വാസമാണ്. എന്നുവെച്ചാൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ദൈവം. ദൈവത്തിന് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ലോകത്തെ ദരിദ്രരൊക്കെ വന്നിരിക്കുന്നത് എല്ലാം ദൈവത്തിന്റെ മഹത്വത്തെ വെളിവാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ദൈവം അവരുടെ എല്ലാം മാറ്റും. പക്ഷെ അങ്ങനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ അംഗീകരിക്കണം, ദൈവവചനത്തെ അംഗീകരിക്കണം, ദൈവത്തെ അംഗീകരിക്കണം, ഇതെല്ലാം വേണം. അപ്പോൾ ക്രിസ്തു ചെയ്തതുപോലെ തന്നെ വിശ്വാസമുള്ള ശിഷ്യന്മാർക്കും ചെയ്യാൻ കഴിയും എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് പോട്ടയിലൊക്കെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അലറി വിളിച്ച് തുള്ളി വിളിച്ചിട്ട് അവർ രോഗങ്ങൾ മാറ്റുന്നു, പിശാചുകളെ പുറത്താക്കുന്നു, ഒക്കെ അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ്. അതാണ് ദൈവസാക്ഷ്യവും പറയും. അപ്പൊ അത് ഇന്നും അങ്ങനെ നടക്കുന്നു എന്ന അവിശ്വാസികളെ ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളെ കൂടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് എന്ന് പറഞ്ഞ് ആൾക്കാരെ കൊണ്ടൊന്ന് സാക്ഷ്യം പറയിക്കുന്നു. ആ സാക്ഷ്യം പറയിക്കുന്ന എന്താണ്? ദൈവത്തിന് സാക്ഷ്യം പറയുകയാണ്. ഈ വ്യക്തിയിലൂടെ ദൈവം പിന്നെ ഒന്നും പറയുന്നുണ്ട്, അന്യഭാഷകൾ സംസാരിക്കും, അതും പറയുന്നുണ്ട്. നിങ്ങളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ഥലത്തെ ഭാഷ സംസാരിക്കാൻ പറ്റും. പഠിക്കേണ്ട കാര്യം എന്താണ്? ദൈവത്തിന്റെ മഹത്വത്തിന് തെളിവാണ്. എന്നാൽ ഈ പാസ്റ്റർമാരൊക്കെ അന്യഭാഷ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് ഭാഷയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. കുറച്ച് തമിഴ് കുറച്ച് മലയാളം എല്ലാവരും കടത്തി നാട്ടുമ്പുറത്തൊക്കെ സ്ത്രീകൾ തുള്ളി വർത്തമാനം പറയുമ്പോൾ ഒരു ഭാഷയാണ്, ആർക്കൊന്നും മനസ്സിലാക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ പറയും ദൈവം അവരോട് സംസാരിച്ച അങ്ങനെയാണെന്ന് പറയും. പിന്നെ ഇന്ന് ഈ അത്ഭുതങ്ങൾ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നതിന് രണ്ട് വശമുണ്ട്. ഒന്ന് ഒരു തട്ടിപ്പിന്റെ വശം. ഇന്ന് പലയിടത്തും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വേണം, ഒരിടത്ത് പോയി അസുഖം മാറിയെന്ന് സാക്ഷ്യം പറഞ്ഞാണ് തന്നെ വേറെടുത്തും പോയി പറയും, പൈസ വാങ്ങിച്ചുകൊണ്ട് പറയുന്നവരുണ്ട്. അതൊന്ന്. മറ്റൊന്ന് മനഃശാസ്ത്രപരമായൊരു വശമുണ്ട് അതിന്. പല രോഗങ്ങളും എന്താണ്? മാനസികമാണ്. മനുഷ്യന്റെ പല രോഗങ്ങളും മാനസികമാണ്. നിങ്ങൾക്ക് കടുത്ത നടുവേദനയുണ്ട്, ആ നടുവേദന പോലും തോന്നലായിരിക്കും, ഒരു സൈക്കോട്ടിക് ആയിരിക്കും. അങ്ങനെയുള്ള വേദനകളെ അപ്പോൾ അയാൾക്ക് ദൃഢമായ അനുഭവമാണ്. അയാൾ പറയും, എനിക്ക് വേദനയുണ്ട്, നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അയാൾ ദൃഢമായത് അനുഭവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. അത്തരമുള്ള തരത്ത് മനഃശാസ്ത്രപരമൊരു പ്രവർത്തനം വിശ്വാസം കൊണ്ട് സംഭവിക്കാം. ആരോ വന്ന് എൻ്റെ അസുഖത്തെ മാറ്റിയെന്നോ അത് മാറിയെന്നോ തന്നിലൊരു അത്ഭുതം പ്രവർത്തിച്ചുവെന്നോ ഒക്കെ ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ വേദന മാറാം. അപ്പോൾ അതിന് വിശ്വാസം സഹായിക്കുന്നുണ്ട്. പക്ഷെ അവിടെ മനസ്സിലാക്കുക എന്താണ്? പുറമേ നിന്ന് ഏതെങ്കിലും ഒരു അതീന്ദ്രിയ ശക്തി വന്നിട്ട് ഇവൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഇവൻ്റെ വേദന മാറ്റിയല്ല, ഇവന്റെ തന്നെ ഉള്ളിലിരിക്കുന്ന മനസ്സ് തന്നെയാണ് വേദന ഉണ്ടാക്കിയതും, ഇതേ മനസ്സ് തന്നെയാണ് വേദന മാറ്റുന്നത്. അതിന് അവന്റെ വിശ്വാസം അവനെ സഹായിച്ചു. അപ്പൊ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും, വിശ്വാസമില്ലെങ്കിൽ എന്ത് ചെയ്യും? നല്ലൊരു മനഃശാസ്ത്ര ചികിത്സ കൊണ്ട് അത് മാറ്റാം. വിശ്വാസം തന്നെ വേണമെന്നില്ല, വിശ്വാസം കൊണ്ട് മാറും, മനഃശാസ്ത്ര ചികിത്സ കൊണ്ടും മാറും. മനസ്ശാസ്ത്ര ചികിത്സയും മരുന്നും എല്ലാം അവിടെ കൊണ്ടുവന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് സാക്ഷ്യം പറയുക എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കുറേയൊക്കെ യാഥാർത്ഥ്യമുണ്ട്. കുറെയൊക്കെ കൃത്രിമങ്ങളുണ്ട് എല്ലാം. കൃപാസനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലല്ലേ കൃപാസനം? കൃപാസനം പത്രം അരച്ചു കളയും, കുടിച്ച അസുഖം മാറുമെന്ന് പറഞ്ഞ് കുടിച്ചൊരു കുട്ടി ആശുപത്രിയിലാക്കി അടുത്ത കാലത്തൊരു വാർത്തയായിരുന്നു. അത്രമാത്രം വിശ്വസിക്കുന്ന ആൾക്കാണ്. കൃപാസനം എന്ന് അച്ചടിച്ച് വരുന്ന ഒരു പേപ്പറാണ്. അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ പറഞ്ഞു. അതെല്ലാം ഒരു മനഃശാസ്ത്രത്തിന്റെ തലത്തിലാണ് എല്ലാം നടക്കുന്നത്, മാനസികമാണ്. പല കാര്യങ്ങളും ഒരുപാട് പേര് സാക്ഷ്യപ്പെടുത്തുന്നു നടന്നു. നാടകക്കാരനായിരുന്നു അച്ഛൻ. അദ്ദേഹം ഈ ചവിട്ട് നാടകം, നാടകം എന്ന് വെച്ചാൽ ചവിട്ട് നാടകം, പഴയ കാലത്ത് ആ ചവിട്ട് നാടകത്തിന്റെ പ്രചാരകനായി നടന്നു. അതിനു മുമ്പ് താറാവ് കൃഷിയായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഏറ്റവും നല്ല കൃഷി എന്ന് പറയുന്ന ആത്മീയ കൃഷിയാണെന്ന് മനസ്സിലായപ്പോൾ പുള്ളി എന്ത് ചെയ്തു, അത് ചുവട് മാറ്റി. ഇപ്പൊ അതൊരു വലിയ ബിസിനസ്സാണ്. അവിടെ ട്രാഫിക് ജാമാണ്, അതുവഴി പോകാൻ പറ്റില്ലെന്നാ പറയും. ഞാൻ പോയിട്ടില്ല, കേട്ടിട്ടുള്ളതെല്ലാം പറയും. അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആൾക്കാരെ കാരണം അതുവഴി വണ്ടി പോകത്തില്ല. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു ഭ്രാന്താണ്. അപ്പൊ ആ വിശ്വാസ ഭ്രാന്തിന് മനുഷ്യൻ എന്താണ് വീണുപോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അങ്ങനെ കരകയറ്റാൻ വരെ ഒരു മരുന്നു. ഇവിടെ നിരീശ്വരവാദികളൊന്നും നടക്കരുത്. അത് അവര് പറയുന്നതാണ്, ഞങ്ങൾ ഒരുപാട് നിരീശ്വരവാദികളൊക്കെ വിശ്വാസികളാക്കി. നിരീശ്വരവാദികളൊന്നും നടക്കരുത്. നിരീശ്വരവാദിയിൽ നിന്ന് ഈ വിശ്വാസ ഭ്രാന്തിൽ നിന്ന് മോചിച്ചവരാണ്. അവരോടൊപ്പം ഉള്ള കാര്യം പിന്നെ എന്ത് ചെയ്യും, അവര് പ്രചരിപ്പിക്കുന്നതാണ്. ഇവിടെ വരുന്ന മൂന്ന് DYFI-ക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, നിരീശ്വരവാദികളെന്ന് പറയുന്ന അവരുടെ പ്രചരണ തന്ത്രമാണ് അതങ്ങനെ പറയും. പ്രചരണ തന്ത്രത്തിന്റെ ഭാഗമായി പറയും. അജല സ്വാമിമാരൊക്കെ പറയുന്നവരാണ് ഞാൻ പണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് പറയും. അവർ വെയിറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഞാനൊരു മണ്ടനല്ല, വലിയ ബുദ്ധിമാനായിരുന്നു, അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ആയത്, ഇപ്പൊ സ്വാമിയായി എന്ന് പറഞ്ഞു കിടക്കും പോലെയുള്ളു. കാരണം കമ്മ്യൂണിസ്റ്റ് ആയിട്ട് സ്വാമിയായെന്ന് വിചാരിച്ചാൽ ബുദ്ധിയുള്ളവനും കഴിവുള്ളവനുമാണെന്ന് സാധാരണക്കാരൻ ധരിക്കുമെന്നാണ് അവർ നാട്ടുകിടപ്പ്. അതുകൊണ്ട് പ്രഖ്യാപിക്കും ഞാൻ പണ്ട് വലിയ കമ്മ്യൂണിസ്റ്റായിരുന്നു, ഇപ്പം സ്വാമിയായി. അതുപോലെയുള്ളു. അത് പ്രചരണ തന്ത്രങ്ങളുടെ ഭാഗമാണ്. അത് ചില കമ്മ്യൂണിസ്റ്റുകാർ സ്വാമിമാരാറുണ്ട്, സ്വാമിമാർ കമ്മ്യൂണിസ്റ്റുമാറുണ്ട്. ശിവേരിയിലെ ഒരു സ്വാമി കമ്മ്യൂണിസ്റ്റ് ആയതാണ് വെളിയൻ ഭാർഗവൻ, കേട്ടിട്ടുണ്ട്. ഇവിടെ താമസിച്ച ആളാണ്, അദ്ദേഹവാസികൾ. സ്വാമിയായില്ല, കുറച്ച് ദിവസം ഇവിടെ താമസിച്ച് സ്വാമിന്ന് പറയുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഈ ബാലാനന്ദ് കമ്മ്യൂണിസ്റ്റുകാരനാണ്, അത് സ്വാമിയായി വടക്കേ ഇന്ത്യയിലൊക്കെ പോയതാണ്. രാഹുൽ സാമൂഹ്യത്തിയായ വലിയ കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ, അതിൽ സ്വാമിയായ ആളാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, തിരിച്ച് സംഭവിക്കാറുണ്ട്. ഫിലിപ്പ് എം പ്രസാദ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, പിന്നെ എന്തായി, സായിബാബയുടെ ഭക്തനാണ്. അത് ശരിയാണ്, കള്ളം പറയുന്നതല്ല. അയാള് പുൽപ്പള്ളി കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നാണ്. അവിടെ ഒരാള് മാറി, അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇവരെല്ലാം ആവേശ കമ്മിറ്റിക്കാരാണ്. ഇയാൾ കമ്മ്യൂണിസ്റ്റ് ആക്കുന്ന ഒരാവേശമാണ്. ആവേശം എങ്ങോട്ട് കൊണ്ടുപോകാം? വിവേകപൂർവമായ തീരുമാനങ്ങളല്ല, ആവേശം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആവും. അതേ ആവേശം തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ എന്താവും? സ്വാമിയാവും. അതൊരു കാര്യം. ഫിലിപ്പം പ്രസാദ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, സായിബാബ കണക്ക് ഞാൻ ഓർക്കുന്നില്ല, ഇത്ര ദിവസം ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു. എത്ര വർഷം കൂടെ ജീവിച്ചിരിക്കും, ഏതൊരു കണക്കുണ്ട്. കണക്ക് എന്നോട് പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞനുസരിച്ച് ഒരു 10-20 വർഷം കൂടെ ജീവിച്ചിരിക്കുന്നു. അപ്പൊ ഞാനതിനൊന്നും പേരിക്ക് പുട്ടപ്പുറത്തി പോയായിരുന്നു. അപ്പൊ ഈ സായിബാബ ഒരു വീൽ ചെയറിലായിരിക്കുന്നു, ആകെ അവശനാണ്. ഞാൻ പറഞ്ഞ അത്രയും കാലമൊന്നും പോകത്തില്ല, കൂടിയ ഒരു 10 കൊല്ലം അതിനപ്പുറം എന്തായാലും പോകത്തില്ല എന്ന് പറഞ്ഞു. അത്രയും അവശനായിരിക്കുന്ന മനുഷ്യൻ എന്ന് വെച്ചാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇയാൾ പറഞ്ഞനുസരിച്ച് 10-25 വർഷം അയാൾ അന്ന് എന്നോട് സംസാരിക്കാതെയാണ്, പിന്നെ എന്നോട് സംസാരിച്ചില്ല. ഈ 10 വർഷത്തിനാണ് സായിബാബ മരിക്കുകയും ചെയ്തത്. വിശ്വാസം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഭ്രാന്താണ്. പറയുന്നത് എന്താണ്, ജയിലിലിരുന്ന് ഇപ്പൊ സായിബാബയെ കണ്ടു, വിഭ്രാന്തി ഉണ്ടായി. വിഭ്രാന്തികളാണ്, മാനസിക വിഭ്രാന്തിയാണ്. നിങ്ങളിങ്ങനെ മനസ്സുകൊണ്ട് ആരെങ്കിലും കാണുന്നു വെച്ചാൽ അതുകൊണ്ട് മാനസിക വിഭ്രാന്തി. അധികം ഞാനകത്ത് അതുകൊണ്ട് പോയി സായിബാബയുടെ ഭക്തനാവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒരാളുടെ സ്വാതന്ത്ര്യം വിശ്വാസം നമ്മളതേ അഭിപ്രായം പറയാൻ ആളുമല്ല. നമ്മളെപ്പോലെ തന്നെ അവർക്കും സ്വാതന്ത്ര്യം. അതുകൊണ്ട് ഈ സാക്ഷ്യം പറയുക എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെയാണ്. എന്തായാലും ക്രിസ്തു മതത്തിൽ സാക്ഷ്യം വന്നത് എങ്ങനെയെന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. ക്രിസ്തു പറയുന്നു, ഞാൻ നീ നിന്നെത്തന്നെ സാക്ഷ്യപ്പെടുത്തിയ അങ്ങനെ എന്റെ ദൈവം എന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് ഞാൻ ഈ അത്ഭുതം കണ്ടത്. വേറെ എന്താ അന്നത്തെ വെറും പ്രാകൃതരായ ജനങ്ങളോട് വേറെ എന്ത് പറയാം? 10 കൽപ്പനകളൊക്കെ അതിന് മുമ്പേ ഉണ്ട്, എന്നാലും അതൊന്നും അനുസരിക്കാത്തവരാണ്. പരസ്പരം വെട്ടിക്കൊന്നും ഒക്കെ ജീവിക്കുന്നവരാണ്. അത് കഴിഞ്ഞു കുറിച്ച് പറഞ്ഞിട്ടനുസരിച്ചോ അവരും കൽപ്പനയൊന്നും അനുസരിച്ച്. മനുഷ്യൻ ക്രമേണ പ്രാകൃതമായ അവസ്ഥയിൽ നിന്ന് പരിണമിച്ച് പരിണമിച്ച് മനുഷ്യൻ നന്നായി വന്നാണ്. കുറെയൊക്കെ ഇത്ര ഉപദേശങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ചില വ്യക്തികളെ നന്നാവാണ് എന്നും പറയാം. വേറെ എന്താണ് ഇന്നത്തെ പ്രത്യേകതയുള്ള അത് എല്ലാ മതങ്ങളും എപ്പോഴും പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മതങ്ങളുടെ പ്രത്യേകത തന്നെ അതാണ്. എന്താണ് അവര് പിടിച്ചു നിൽക്കാൻ വേണ്ടി കാലത്തിനനുസരിച്ച് എപ്പോഴും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാറ്റം വന്നാലേ അവർക്ക് ആൾക്കാരെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് മാറ്റങ്ങൾ വരുത്തും. കാരണം ശാസ്ത്ര പുരോഗതി, മനുഷ്യന്റെ മൊത്തത്തിലുള്ള പുരോഗതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന് ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ പുതിയ പുതിയ തലമുറ അതിൽ നിന്ന് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി മതം ശ്രമിക്കും. അപ്പോൾ അതിനുവേണ്ടി മതം എന്ത് ചെയ്യും, മതത്തെ പരിഷ്കരിക്കും. എല്ലാ മതങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് മതത്തിന് സയൻസിന് അതനുസരിച്ച് വ്യാഖ്യാനിക്കുന്നത്, മതത്തിന്റെ ആചാരങ്ങളിൽ മാറ്റം വരുത്തുന്നത്. പിന്നെ ചില യാഥാസ്ഥികന്മാരും മാറാൻ ശ്രമിക്കില്ല, കാലങ്ങൾ അവരും മാറും. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആശാൻ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ നഷ്ടം വരും. അതിന്നും അങ്ങനെ ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം എന്നൊക്കെ പറയുന്ന ഇന്നും അവരുടെ തത്വം തന്നെയാണ്. അതൊന്നും മാറ്റിയിട്ടില്ല, അതിനൊന്നും ഒരു മാറ്റുന്നില്ല. അത് ക്രിസ്തു പഠിപ്പിച്ചാണ്. ദാരിദ്ര്യത്തിന്റെ കാര്യത്തിലൊക്കെ ക്രിസ്തു നിരന്തരം ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ആകാശത്തിലെ പറവുകളൊന്നും നോക്കുക, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞാണ് നിങ്ങൾ അങ്ങനെ ജീവിക്കണം, വിതയ്ക്കാതെയും കൊയ്യാതെയും കൂട്ടി വെക്കാതെയും അങ്ങനെ ജീവിക്കണം. കുറുക്കന്മാർക്ക് മാളങ്ങളുണ്ട്, മനുഷ്യൻ പുത്രനെ താക്കാൻ തല ചാക്കാൻ സിനിമപ്പട്ടിനുണ്ടായിട്ടുണ്ട്. പാമ്പുകൾക്ക് മാളങ്ങളുണ്ട്. ഇത് ബൈബിളിന്റെ വാക്യമാണ് എന്ന് പറഞ്ഞാൽ അതുപോലെ ജീവിക്കണമെന്നാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, അങ്ങനെ ജീവിക്കണമെന്നാണ്. നിങ്ങളൊരു ഗ്രാമത്തിൽ ചെന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളെ കാലി പറ്റിയിരിക്കുന്ന പൊടി കൂടി അവിടെ തട്ടിക്കളഞ്ഞിട്ട് പോകും. നിങ്ങൾ ഉടുതുണിക്കും മറുതുണിക്കും കരുതാതെ ജീവിക്കണം. ഇങ്ങനെയൊക്കെ ശിഷ്യന്മാരെ ഉപദേശിച്ചാണ്. അതുകൊണ്ടാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് അതിന്റെ ഇതായി വരുന്നത്. അപ്പോ സന്യാസം എന്ന് പറയുന്ന അതല്ല. സന്യാസം എന്ന് പറയുന്നതിന്റെ ആശയം വരുന്നത് എല്ലാം ഉപേക്ഷിച്ച് ജീവിക്കുക, ഭിക്ഷ കൊണ്ട് ജീവിക്കുക. പക്ഷെ ഇന്നിപ്പോ സന്യാസി അങ്ങനെ ജീവിക്കാൻ പറ്റും? പറ്റൂ? ഭിക്ഷ കൊണ്ട് ജീവിക്കാൻ പറ്റും? ഇന്ന് മനുഷ്യനെല്ലാം വേണം, സൗകര്യങ്ങളെല്ലാം വേണം. അതുപോലെ തന്നെ അവരും ഇന്ന് ഇന്ന് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് അരമനകൾ വേണം. എന്നിട്ട് പാലസ് അരമന എന്ന് പറഞ്ഞാൽ പാലസ് എന്നാണ്. ഇതെല്ലായിടത്തും ഉള്ളതാണ് ഈ മാറ്റം. സമൂഹം മാറുന്നതിനനുസരിച്ചുള്ള ആ സംവിധാനങ്ങളൊക്കെ വേണം. ഇപ്പോൾ പഴയ രീതിയിലും ജീവിക്കാൻ പറ്റില്ല. യേശു എന്താണ്? ഇസ്രായേലുകാരുടെ രാജാവ്, ദൈവപുത്രൻ വരുന്നു എന്നെല്ലാരെ അറിയിക്കാൻ വേണ്ടി ഋഷിമാരോട് പറഞ്ഞ എന്താണ്? നിങ്ങൾ അടുത്ത ഗ്രാമത്തിൽ പോകുക, അവിടെ നിന്നൊരു കഴുതയെ കൊണ്ടുവരിക. കഴുതയെ കൊണ്ടുവന്നു, അതിന്റെ പുറത്ത് തുണി വിരിച്ച് അതികേറിയ യാത്ര ചെയ്ത് രാജാവിന്റെ യാത്ര. രാജാവ് യാത്ര ചെയ്യണം കഴുതയുടെ പുറത്ത്. ഇന്നത്തെ ഇവിടെ ബിഷപ്പിന് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും? പറ്റൂ? എന്തുകൊണ്ട് പറ്റില്ല? എന്തുകൊണ്ട് കഴുതപ്പുറത്ത് എന്തുകൊണ്ട് യാത്ര ചെയ്തു? അഭിമാനം കൊണ്ടല്ല, ട്രാഫിക് ജാമിൽ പെട്ട് ചത്തുപോകും. അവരുടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് ഇത്രയും ബോധം നിങ്ങൾക്കില്ല. അവർക്ക് ഫ്ലൈറ്റിൽ സഞ്ചരിച്ചാലേ പറ്റും. കാലം മാറിപ്പോയി. അന്നെന്ന് പറയുന്ന ഗലീലിയോ കുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ മതി, മറ്റു വാഹനങ്ങളൊന്നും ഇല്ല. അന്ന് അതീ സഞ്ചരിച്ചാൽ മതി. ഇന്നങ്ങനെയാണ്. ഇന്ന് അവരുടെ മിഷനറി പ്രവർത്തനങ്ങളൊക്കെ പറയുന്നത് എത്രയോ വലുതാണ്. അവർക്ക് സഞ്ചരിക്കണ കഴുതപ്പുറത്ത് സഞ്ചരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് എറണാകുളം വരെ ഒരു കാറിൽ സഞ്ചരിച്ചാൽ നിങ്ങളുടെ ഒരു ദിവസം പോക്കാം. ആ ദിവസം സഞ്ചാരത്തിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുന്നു. ഒന്നും നടക്കത്തില്ല. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഹെലികോപ്റ്ററിൽ പോകേണ്ടി വരും. കാലം മാറി, സമൂഹം മാറി, പ്രവർത്തനങ്ങൾ മാറി. അപ്പോ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ഇതെല്ലാം എന്താണ് അവശ്യ വസ്തുക്കളായി മാറുകയാണ്. പണ്ടതെല്ലാം ആഡംബരങ്ങളായിരുന്നു ഒരു കാലത്ത്, ഇന്ന് അവശ്യ വസ്തുവാണ്. ആദ്യം മൊബൈൽ വന്നപ്പോൾ മൊബൈൽ ഒരു ആഡംബരമാണ്. എന്തുകൊണ്ട്? കാശുള്ളവന്റെ കയ്യിലായിരുന്നു. ഇന്നെല്ലാ തെണ്ടികളുടെ കയ്യിലും ഒന്നുണ്ട്. തെണ്ടി പിച്ചക്കാരുടെ കയ്യിലും മൊബൈലുണ്ട്. അത് ആഡംബരമല്ല, അത് അവശ്യ വസ്തുവാണ്. കാരണം അവനും ഭിക്ഷ കിട്ടണമെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യണം. ഇന്നലെ ഭിക്ഷ കിട്ടത്തില്ല, സ്കാൻ ചെയ്താണ് ഭിക്ഷ വാങ്ങിക്കുന്നത്. സാഹചര്യങ്ങൾ മാറിയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിനെ അവരുടെ കുറ്റമായി നമ്മൾ കാണരുത്. പിന്നെന്താണ്? അവരൊന്നും ഭ്രമിക്കരുത്. അതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി വേഷം കെട്ടരുത്. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ളതല്ല, അതിലൊരു ധാർമ്മികതയെ പുലർത്തുക എന്നുള്ളതല്ലാതെ അതിനെ ഒഴിവാക്കിയ ഒരു ധാർമ്മികത ഇന്ന് സാധ്യമല്ല. ആർക്കും ആ ബോധം വേണം മനുഷ്യൻ. ഗുരുദേവൻ സഞ്ചരിച്ച നാളത്ത് വള്ളത്തിൽ സഞ്ചരിച്ച് ഇന്നത് പറ്റൂ. ഈ തുറപ്പിലെ ഇതുവഴിയായിരുന്നു സഞ്ചരിച്ച്, ഇന്ന് ഇതുവഴി സഞ്ചരിക്കാൻ പറ്റും. കാലം മാറി, പക്ഷെ മാറുന്നതനുസരിച്ച് ഗുരുദേവനും പിന്നെ എന്ത് ചെയ്തു? കാറിൽ സഞ്ചരിച്ചു. ട്രെയിനിൽ സഞ്ചരിച്ചു. ഈ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മാറുന്നതിനനുസരിച്ച് മാറണം. അല്ല, പഴയ ഡ്രസ് കഴുതപ്പുറത്ത് സഞ്ചരിച്ചു എന്ന് വിചാരിച്ച് വിഷപ്പുമാർക്ക് അങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ല. പിന്നെ ചോദിക്കും, അംബാസഡർ സഞ്ചരിച്ച പോലെ ബെൻസ് സഞ്ചരിക്കണോ? എന്തിനാ ബെൻസ് സഞ്ചരിക്കുന്നത്? എന്തിനാണ്? സ്പീഡിനാണ്. സ്പീഡിന് നമ്മുടെ റോഡിൽ കൂടെ പോകാൻ പറ്റത്ത. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെയുള്ള വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും ട്രാഫിക്കും അപകട സാധ്യവും കഴിയുന്നത്ര സേഫായി സഞ്ചരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. ഒന്നും ആഡംബരമല്ല, ഇന്നത്തെ അനിവാര്യതകളാണ്. അതല്ല, മാറിക്കഴിഞ്ഞു. ഒരുപാട് ഉത്തരവാദിത്വങ്ങളും ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വേണ്ടി വരും. സഞ്ചരിക്കാൻ പറ്റും. നരേന്ദ്രമോദി സഞ്ചരിക്കുന്ന ഏത് കാറിലാണ്? അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന 5-6 കോടി വില പിടിക്കുള്ള കാറിലാണ്. എന്തുകൊണ്ട്? അതിലെ സഞ്ചരിച്ചാൽ മിസൈല് വിട്ടുകഴിഞ്ഞാലും തകരാത്തതായിരിക്കും. AK-47 വെച്ച് അടിച്ചു കഴിഞ്ഞാലും അതിന്റെ ഗ്ലാസ് പൊട്ടരുത്. കാലം കൊണ്ട് വരുന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. ബോധം വേണം. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ള ബോധം വേണം. ഭക്തന്മാരെ നിർഭയം സമീപിക്കും. എന്തിന്? അത് ക്രിസ്തുവിനെ ക്രൂശിച്ചാരോ? ലോകത്തെ അനുകൂലിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്, എതിർക്കുന്നവരില്ലേ? ക്രിസ്തുവിനാദ്യം അമ്പലത്തിലിരുന്ന് സിനഗോഗിലിരുന്ന് പറയുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു, അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ പൊക്കിയെടുത്തൊരു മലയെ കൊണ്ടൊന്ന് താഴോട്ടിട്ട് കൊല്ലാൻ ശ്രമിച്ചു, അവിടുന്ന് രക്ഷപ്പെട്ടു. ആദ്യത്തെ ശ്രമമല്ല കുരിശി തറയ്ക്കുന്നത്. പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ഒളിച്ചു കിടന്നു, മാറി കിടന്നു പലതാണ്. അവസാനം പിടികൂടി എന്ത് ചെയ്തു? കുരിശി തറച്ചു. ഇപ്പൊ സമൂഹം എന്ന് പറയുന്നത് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും. ഇനിയിപ്പോ ശത്രുക്കൾ തന്നെ വെടിവെക്കണമെന്നില്ല. ഇപ്പൊ ഈ ആൾക്കാരെ വെടിവെക്കുകയൊക്കെ പറഞ്ഞത് എന്താണ്? മാർപ്പാപ്പ ഒരാളെ വെടിവെച്ച്, വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. അയാൾ പറഞ്ഞെന്താണ്? ഒരു ക്രെഡിറ്റ് മാർപ്പാപ്പയെ വെടിവെച്ചെന്നൊരു പേര് പത്രത്തിലൊക്കെ പടം വരും. ഇനി ഇതിനുവേണ്ടി ചെയ്യുന്ന മനുഷ്യനും വലിയൊരാളെ വെടിവെച്ചു കഴിഞ്ഞാൽ പത്രത്തിലൊക്കെ പേരടിച്ചു വരത്തില്ല. അത്രേ ആയ ഉദ്ദേശമുണ്ട്. വേറെ മാർപ്പാപ്പയുടെ വിരോധമൊന്നും പേരെടുക്കണം. അപ്പൊ സമൂഹം അങ്ങനെയാണ്. അപ്പൊ അവിടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അവനവന്റെ സുരക്ഷിതത്വം അവൻ എടുക്കണം, അവൻ സ്വീകരിക്കും. അല്ലാതെ നിർഭയനായി പോവുക എന്നൊക്കെ പറയുന്നത് വെറും രാഷ്ട്രീയക്കാരുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, ചാനൽ ചർച്ച കേൾക്കാറുണ്ട്. അതൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്. പിണറായി വിജയൻ എന്തുകൊണ്ട് റോഡിൽ ഇറങ്ങിയണമെന്നുണ്ട്? റോഡിൽ ഇറങ്ങിയണമെന്ന് ചിലപ്പോൾ മാവോയിസ്റ്റുകൾ വെടിവെച്ചുണ്ട്. കാരണം അവരുടെ ടാർഗറ്റിൽ പെട്ട ഒരാളാണ്. ഇപ്പൊ സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ പറ്റും. നരേന്ദ്രമോദിയുടെ തല പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ തീവ്രവാദികൾ അപ്പത്തട്ടിക്കളഞ്ഞു. ഇത്രയും സുരക്ഷിതമായിരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയൊക്കെ അവസ്ഥ. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ സമൂഹം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള തിരിച്ചറിയും. അതനുസരിച്ച് വേണം ചിന്തിക്കും. നിർഭയനായ ജനങ്ങളെ ഇടയ്ക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടാ പറയുന്നു. അങ്ങനെ ആർക്ക് സഞ്ചരിക്കാൻ ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല. മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ വിചാരിച്ചാൽ മതി. അതിന് തീവ്രവാദിയും വേണമെന്നില്ല, ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ വിചാരിക്കുകയാണ്, ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ കൊല്ലും. പ്രത്യേകിച്ച് ഇപ്പൊ ഈ അമേരിക്കയിലൊക്കെ സ്കൂളുകളിലൊക്കെ പോയി വെടിവയ്ക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് 10-12 കുട്ടികളെയൊക്കെ വെടിവെച്ചു വരും. അപ്പൊ കുട്ടികളോട് വിരോധം ഉണ്ടായിട്ടാണ്, അല്ല മിക്കവാറും പേർക്ക് മാനസിക വിഭ്രാന്തിയാണ്. ഒരു വിഭ്രാന്തി വരുന്ന കുറെ പേരെ കൊല്ലണമെന്ന് വിചാരിക്കുന്നവൻ കൊല്ലുന്നു മാത്രമാണ്. അങ്ങനെയുള്ളവർ ഈ ലോകത്ത് നമ്മുടെ ചുറ്റുമുണ്ട്. ജനങ്ങൾ ജനസംഖ്യ പെരുകിയിരിക്കുകയാണ്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, അവർ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ശരി, ആക്രമിക്കാൻ ചിലപ്പോൾ ആക്രമണം നേരിടേണ്ടി വരും. ഇപ്പോൾ നിർഭയനായി ഭക്തന്മാരുടെ അടുത്ത് പോയ തിരിച്ചു വരുമ്പോൾ ഉഴുതുണി പോലും ചിലപ്പോൾ കാണത്തില്ല. എങ്ങനെ ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അവര് തന്നെ എന്താണ് അവരെ തന്നെ ചെത്തി അവരുടേതായ ഒരു സംരക്ഷണം വരയത്തിൽ നിന്നുകൊണ്ടേ പ്രവർത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആളറിയാതെ പ്രവർത്തിക്കും. ഇതേ ചുമട്ട് തൊഴിലാളിയായിട്ട് ചുമട്ടുകാരുടെ ഇടയിൽ പോയി ചുമടെടുത്തു എന്ന് പറയുന്നു, അതൊക്കെ ഒരു ലിമിറ്റഡ് ആയിട്ട് ആള് തിരിച്ചറിഞ്ഞാൽ പിന്നെ അവിടെ പ്രവർത്തിക്കില്ല. മനസ്സിലായി? ഈ പുരോഹിതന്മാരൊക്കെ ആരാ പറഞ്ഞിരുന്ന ഹിന്ദു തീവ്രവാദം അല്ല ഹിന്ദു വിശ്വാസത്തെ സംരക്ഷിക്കുന്ന സ്ഥലം തമിഴ്നാടെന്ന് ആര് പറഞ്ഞിരുന്നു? ആരടുത്ത്? അദ്ദേഹം പറഞ്ഞല്ലേ. ഇപ്പൊ ഇന്ന് അങ്ങനെയാണോ തമിഴ്നാട്? എന്തോ അങ്ങനെയല്ല. അവിടെ തമിഴ്നാട്ടിൽ മുസ്ലിങ്ങളുടെ ഏരിയുണ്ട്, ക്രിസ്ത്യാനികളുടെ ഏരിയുണ്ട്, ഏരിയുണ്ട് ഹിന്ദുക്കളുടെ ഏരിയുണ്ട്, അതൊക്കെ വേറെ വേറെ അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ്. ഓരോ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ അവരവരുടെ തീർന്ന് കുറെ കാലം പ്രവർത്തിക്കുന്നു. അപ്പോൾ കുറച്ച് കാലം റിസ്ക് എടുത്ത് പ്രവർത്തിച്ചു തന്നിരിക്കും. അതൊക്കെ എല്ലാ പുരോഹിതന്മാരും ചെയ്യുന്നതാണ്. തമിഴ്നാട്ടിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഇവരെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. മതപരിവർത്തനത്തിനൊക്കെ എല്ലാം നടക്കുന്നുണ്ട്. അതിനൊന്നും വലിയ കാര്യമൊന്നും. മൊത്തത്തിൽ അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, മറ്റുള്ളവരുടെ പെരുമാറ്റം നല്ലതായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അപകട സാധ്യത കുറവാണ്. ആരെയും വിറപ്പിക്കുന്ന രീതിയിലൊന്നും പറയത്തില്ല, പെരുമാറത്തില്ല. അങ്ങനെ നല്ല മനുഷ്യനായിരുന്നു എന്ന് വിചാരിച്ച് വടക്കേന്ത്യയിൽ എന്താണ് ഗ്രഹാംസ് സ്റ്റൈൽ, അയാൾ ചുട്ടു വന്നില്ലേ, അയാളെയും ഭാര്യയും രണ്ട് മക്കളായി മിഷന്റെ പ്രവർത്തനം നടത്തിയതിന്റെ പേര് തീരിട്ട് കൊന്നുകൊണ്ട് അതൊക്കെ ചെയ്യും. പുരോഹിതന്മാരെവിടെയെല്ലാം വന്നിരിക്കും. ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്, എല്ലാ മതങ്ങളെ കുറിച്ചും പഠിക്കണമെന്നാണ്. അല്ലേ? അപ്പോ നിങ്ങളിപ്പോ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട്. ഞാൻ 2-3 ദിവസം കൂടെ ഇരുന്ന് ബൈബിളിനെ കുറിച്ചാ പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബൈബിളിൽ നിന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ഞാൻ പറയാത്ത കാര്യം ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ബൈബിളിൽ പറയാൻ. നിങ്ങൾ പഠിക്കുന്നവരാണല്ലോ, എന്നും വായിക്കുന്നവരാണ്. എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ആ ചെല്ലുമ്പം വായിക്കുന്നു. ഒരു പഠിക്കണമെന്ന് പറയുക മാത്രമല്ല, രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്നെന്താണ്? സമബുദ്ധിയോടുകൂടി പഠിക്കണം, ഒന്നിനോടും പ്രത്യേകിച്ച് മമത വയ്ക്കാതെ പഠിക്കണം. ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒന്നിനോട് വിരോധവും ഒന്നിനോട് സ്നേഹവും വെച്ച് പഠിക്കരുത്, സമബുദ്ധിയോടുകൂടി. രണ്ടാമെന്ന് പറയുന്നത് എന്താണ്? ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധിയോടുകൂടി, നല്ലത് എടുക്കാനും കൊള്ളാത്തതിനെ കളയാനുമുള്ള ബുദ്ധിയോടുകൂടി പഠിക്കണം. അങ്ങനെ എല്ലാ മതഗ്രന്ഥങ്ങളും പഠിക്കണമെന്നാണ്. ഇപ്പോൾ ക്രിസ്തുമതത്തെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇനി 1-2 ദിവസം 3 ദിവസം വേണമെങ്കിൽ ഇതിന് പറയാം. നിങ്ങൾക്ക് ബോറടിക്കുന്നു, നിങ്ങൾക്ക് പറയാണെങ്കിൽ പറയും. കൃഷ്ണന്റെ ഒരു ഉപദേശം. ഞാൻ പറയാം, വിധിക്കരുത്, വിധിക്കപ്പെടാതിരിക്കാൻ പഠിച്ചോണ്ട് വന്നാൽ മതി. എന്താണ് കൃഷ്ണൻ്റെ വലിയ ഉപദേശമാണ്? നിങ്ങൾ ആരും വിധിക്കരുത്, എന്തിനാ വിധിക്കപ്പെടാതിരിക്കാൻ? കേട്ടിട്ടുണ്ട്, മഹത്തായ ഒരു ഉപദേശം. പിന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊന്നും കാണാത്ത ഒരു ഉപദേശം, കുരുടനായും മുടന്തനായും എല്ലാം നിന്റെ മുമ്പിൽ വരുന്ന ഞാൻ തന്നെയാണ്. അവന്റെ ശുശ്രൂഷയാണ് എന്റെ ശുശ്രൂഷ. ഇതാണ് ക്രിസ്മത ഇത്രയും വ്യാപിക്കാൻ കാരണം. മറ്റു പല കാരണങ്ങളുമുണ്ട്, എന്നാൽ ഒരുപാട് പേര് അതിനെ ഉൾക്കൊണ്ട് അതിന്റെ പ്രചാരകന്മാരായി മാറുന്നതിന് ഒരു കാരണമില്ല. നമ്മുടെ ഒരു ഗ്രന്ഥത്തിനും ഇങ്ങനെ ഒരു അഭിപ്രായം കാണത്തില്ല. ആ പറഞ്ഞല്ല ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ പ്രത്യേകത എന്തുകൊണ്ട് പ്രചരിച്ച ലോകം? ഇതിനുള്ളതെല്ലാം മറ്റവർക്ക് കൊടുക്കുക എന്നുള്ള നമ്മളിവിടെയും പറയും. നമുക്കിവിടെ എന്താണ് ദാനമഹാർണവം എന്നൊക്കെ പറഞ്ഞ് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ദാനം ചെയ്യുന്നതിനെ കുറിച്ച് ഒരു വിദ്യ പുസ്തകം എഴുതിയിട്ടുണ്ട്, എങ്ങനെ ദാനം ചെയ്യണം. പക്ഷേ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ ദാനം അങ്ങനെയല്ല, ദരിദ്രന് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇല്ലാത്തവന് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അത് പ്രായോഗികം എത്രയാകട്ടെ, എന്നാലും അങ്ങനെ ഒരു ആശയം. ദരിദ്രന് കൊടുക്കുക, കഷ്ടപ്പെടുന്നവനെ സഹായിക്കുക, രോഗിയെ ശുശ്രൂഷിക്കുക, ഇതൊക്കെ ഒരു മതഗ്രന്ഥത്തിൽ പറയുക എന്ന് പറയുന്നു. അതിനകത്ത് അത് നമ്മൾ അംഗീകരിച്ച് അതുകൊണ്ടല്ലേ അവർക്ക് ഈ കന്യാസ്ത്രീകളൊക്കെ എത്രയോ ഇതായിട്ട് അവർ രോഗികളെ ശുശ്രൂഷിക്കുന്നു. ഞാൻ കാശി താമസിച്ചിട്ടുണ്ട്, അവിടെ ദിശാശ്വമേധ ഘാട്ട് എല്ലാ ഹിന്ദുക്കളും വരുന്ന സ്ഥലമാണ്. ഡെയിലി ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അവിടെ. കാട്ടിന സൈഡിൽ കുഷ്ഠരോഗികൾ ഇങ്ങനെ നിരന്നിരിക്കും, പാത്രമൊന്നും പോയിച്ചു നോക്കി. രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് ഒരു വാൻ വരും, മദർ തെരേസയുടെ അമ്മമാർ അവരവിടെ വരും. അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ എല്ലാം ഞാൻ പോയി നോക്കി നിന്നിട്ടുണ്ട്. അവരുടെ എല്ലാം ഈ ഈച്ചയൊക്കെ ഇരിക്കുന്ന ഇതൊക്കെ അവർ തുണിയൊക്കെ അഴിച്ച് അവരെ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് എല്ലാം മരുന്നുകൊണ്ട് ഭംഗിയായിട്ട് തുടച്ച് വൃത്തിയാക്കിയാണ് ശരിക്കും കെട്ടി എന്തൊക്കെ അവർക്ക് വേണ്ടത് അതെല്ലാം കൊടുത്തിട്ട് അവർ തിരിച്ചു വണ്ടി കയറും. അത് അംഗീകരിച്ചേ മതിയോ? അവിടെ എത്രയോ ഹിന്ദുക്കളുണ്ട്, ഹിന്ദുക്കളുടെ തീർത്ഥാടന കേന്ദ്രമാണ്. ഹിന്ദുക്കളിൽ നിന്നൊരു സംഘടന അവിടെ ചെന്ന് നിശ്ചയിച്ചു. ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവര് പക്ഷേ പിന്നെ ഹിന്ദുക്കളുടെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന ആൾക്കാരൊക്കെ പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഞാൻ കണ്ട ഇതാണ്, അന്ന് ആരും ഇല്ലായിരുന്നു. അപ്പൊ അതെന്താ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി അവരെ ജീവിതം സമർപ്പിക്കുന്നു, ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുന്നു. പിന്നെ മദർ തെരേസയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് വേറെ കാര്യം. അത് ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ഒരു ഉപദേശമുണ്ട്, ഞാൻ ചുങ്കക്കാരെയും പാപികളെയും വിളിക്കാനാണ് വന്നത്, നീതിമാന്മാർക്ക് വേണ്ടിയല്ല. വലിയ ഉപദേശമാണ്. നിങ്ങൾ പഠിക്കും, നിങ്ങൾ സ്വയം പഠിക്കും, ഇത് പഠിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ.